സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സൂത്രസാന്ദ്ര ഭാഷ്യ അധ്യായം 12 അധ്യായം 5 സൂത്രം 21 ദർശനാച്ച അധശാസ്ത്രമേവ നിയോജ്യ ബ്രഹ്മാത്മത്വമപ്യാചക്ഷീത തദവബോധേ ച പുരുഷ നിയഞ്ചീത തദോ ബ്രഹ്മശാസ്ത്രസ്യ ഏകസ്യ ദ്വ്യർത്ഥപരത വിരുദ്ധാർത്ഥപരത പ്രസജ്ജേയാത. ശാസ്ത്രം തന്നെ അനുയോജ്യ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. അതൊരു ഭാഗത്ത് ബ്രഹ്മാത്മത്വത്തെ ബോധിപ്പിക്കുന്നു. അവിടെ ബ്രഹ്മം ജ്ഞേയമായിരിക്കുന്നു, ഉപാസ്യമുണ്ട്. അതുകൊണ്ടാണ് അനുയോജ്യം എന്ന് പറഞ്ഞത്. ഇവിടെ നിയോഗമില്ല, വിധിയില്ല, പ്രേരണയില്ല. അതൊരു ഭാഗത്ത്. എന്നിട്ട് അങ്ങനെയുള്ള ഒരു ബ്രഹ്മത്തിൻ്റെ ബോധത്തിന് വേണ്ടി പുരുഷനെ നിയോഗിക്കുന്നു. എന്നുവെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നു. തത് അവബോധേത പുരുഷ നീം ചെയ്ത ബ്രഹ്മബോധത്തിന് വേണ്ടി പുരുഷനെ നിയോഗിക്കുന്നു. ഒന്ന് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു, മറ്റൊന്ന് ആ ബ്രഹ്മബോധത്തിന് വേണ്ടി പുരുഷനോട് ആവശ്യപ്പെടുകയാണ്, നീതി ചെയ്യണം. ബോധിച്ചാൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇത് രണ്ടും കൂടെ സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. അതാണ് അനുയോജ്യ ബ്രഹ്മാത്മത്വം ആചക്ഷിത. അനുയോജ്യ ബ്രഹ്മാത്മത്വം എന്ന് പറയുന്നത് തത്വമസി തുടങ്ങിയ വാക്യങ്ങളിലൂടെ നീ അറിയേണ്ട ബ്രഹ്മം നീ തന്നെയാണ്. അതിൽ നിനക്ക് കർത്തവ്യങ്ങളൊന്നുമില്ല. കർത്തവ്യമില്ലാത്ത തന്നെ കർത്തവ്യത്തിലൂടെ എങ്ങനെ ബോധിക്കും എന്ന് ബോധിപ്പിച്ചതിന് ശേഷം തദവബോധേത പുരുഷൻ നീയും ചെയ്ത്. എന്നിട്ട് പറയുന്നു ആ അവിടെ നിയോഗിക്കുന്നു, ഇത് നീ അറിയേണ്ടതാണ്. അറിയുന്നത് വേണ്ടി നീ എന്നത് ചെയ്യണം. ഇത് രണ്ടും കൂടി ശരിയാകത്തില്ല. തതോ ബ്രഹ്മശാസ്ത്രസ്യ ഏകസ്യ ദ്വ്യർത്ഥപരത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മശാസ്ത്രം, ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രം, അതിന് രണ്ടർത്ഥമുണ്ട് എന്ന് സ്വീകരിക്കേണ്ടത്. വാക്യഭേദ പ്രസംഗം എല്ലാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ദ്വ്യർത്ഥപരത, ശരി, രണ്ടർത്ഥമായാലെന്താ? വിരുദ്ധാർത്ഥപരത ച പ്രസജ്ജേയ താം. വിരുദ്ധാർത്ഥം ഒന്ന് പറയുന്നു ബ്രഹ്മത്തിൽ നിയോഗമില്ല, അടുത്ത് പറയുന്നു നിയോഗം ഉണ്ടെന്ന് ബോധിപ്പിക്കുന്നു. എന്നുവെച്ചാൽ തന്നെ അകർത്താവായി ബോധിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു നിനക്ക് കർത്തവ്യമുണ്ടെന്ന്. ഇതെങ്ങനെ ശരിയാകും? അതുകൊണ്ട് ജ്ഞേയം ഉപാസ്യം എന്ന് പറയുന്ന രണ്ടും രണ്ടാണ്. ജ്ഞേയമായി ബോധിപ്പിക്കുന്നിടത്ത് ഉപാസ്യമില്ല, ഉപാസ്യമായി ബോധിപ്പിക്കുന്നിടത്ത് ജ്ഞേയത്വമില്ല. എന്നാൽ ഇത് രണ്ടും പ്രത്യേകം പ്രത്യേകം അംഗീകരിക്കുന്നു. ജ്ഞേയമായി അറിയേണ്ടത് ആണ് ബ്രഹ്മം എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുമ്പോൾ അവിടെ ഉപാസ്യത്വമില്ല, അവിടെ നിയോഗം ഇല്ല, അവിടെ കർത്തൃത്വമില്ല. അത് സ്വീകരിക്കാം. ഇനി ഉപാസനയുടെ ഭാഗം ഉണ്ടല്ലോ. അപ്പൊ ഉപാസനയ്ക്ക് വേണ്ടി ഇതെല്ലാം സ്വീകരിക്കാം. പക്ഷെ അത് വാസ്തവമല്ല, കല്പിതമായിട്ട്. ഉപാസന എന്ന് പറയുന്ന ഭാവം നിഷേധിക്കുന്നതല്ല. അത്യന്ത ബുദ്ധിമാന്ദ്യാത്വ സമഗ്രാവാപ്യ അസംഭവാത് യോ വിചാരം ന ലഭതെ സോ ഉപാസീത സോനിശം. എന്നാണ് വിദ്യാരണ്യ സ്വാമി പറയുന്നത്. അത്യന്ത ബുദ്ധിമാന്തി വിചാരക്ഷമമല്ല മനസ്സ്, വിചാരമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സാമഗ്രിയുമില്ല, അതിനുള്ള ദേശകാലാദികളും ഒന്നുമില്ല, ഒന്നും അനുകൂലമല്ല. യോ വിചാരൻ ലഭതേ, അവന് ഈ വിചാരമെന്ന് പറയുന്നത് അസാധ്യമാകുന്നു, തത്വവിചാരം സാധിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിരന്തരം ഉപാസിക്കുക. അപ്പൊ അതിന് ബുദ്ധിയുടെ ആവശ്യമില്ല. ഒരു കാര്യത്തെ ആവർത്തിക്കുന്നതാണല്ലോ, അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് നിരന്തരം ആവർത്തിക്കുക, അനന്ത വിശേഷിച്ച് ചിന്തിക്കുന്നിടത്തല്ലേ ബുദ്ധിയുടെ ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ എന്താ, ഇത് രണ്ടും കൂടി കൂട്ടി ചേർക്കുന്നിടത്താണ് പ്രശ്നം. ഭാഷ്യകാരൻ പറയുന്ന ജ്ഞേയം എന്താണ് ഉപാസ്യം എന്താണെന്ന് വേർതിരിച്ചറിഞ്ഞാൽ കുഴപ്പമില്ല. ബുദ്ധിമാന്തി കൊണ്ട് അയാൾക്ക് വിചാരം ചെയ്യാൻ ശേഷിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ, ഉപാസിക്കുക. ഇനി ഉപാസിച്ചാൽ അറിയാൻ കഴിയുമോ എന്നുള്ള ഒരൊന്നും അറിയേണ്ടതാണ്. ഇനി വരുന്ന ഭാഗത്ത് പറയും, അപിച സംരാധിനി പ്രത്യക്ഷ അനുമാനാഭ്യാം. അവിടെ ഭാഷ്യകാരൻ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, യോഗികൾ ഭക്തി ധ്യാന പ്രണിധാനങ്ങളുടെ, ഇതെല്ലാം യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഈശ്വര പ്രണിധാനാത്മാ ത്രയമേകത്ര സമയം, ഇങ്ങനെയുള്ള അഭ്യാസങ്ങളിലൂടെ യോഗികൾ സമാധിയിൽ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നു. അവരുടെ സിദ്ധാന്തം എന്തോ ആയിക്കൊള്ളട്ടെ, അങ്ങനെ അവർ സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിൽ അതും ഈ ബ്രഹ്മത്തെ തന്നെ ആണല്ലോ, വേറെ എന്തിനാ. അവരും പറയുന്നു പുരുഷൻ നിർഗുണനാണ്, പുരുഷൻ പ്രപഞ്ചരഹിതനാണ്. അപ്പൊ യോഗികളുടെ ആ സാക്ഷാത്കാരം അതും അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഈ നിർഗുണോപാസനയിലേക്ക് സമർത്ഥിക്കുന്നതിനെ സമർത്ഥിക്കുന്നതുകൊണ്ട്. അപ്പൊ ഈ അഭിച്ച സംരാധന പ്രത്യക്ഷ അനുമാനാഭ്യം എന്ന് പറയുന്ന വിഷയത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അതും സാധ്യമാണെന്ന് ഭാഷ്യകാരൻ പറയുന്നുണ്ട്, യോഗികൾ അത് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ പ്രത്യക്ഷ അനുമാനാഭ്യം, അതിനും ശ്രുതി പ്രമാണമുണ്ട്, സ്മൃതികൾ ധാരാളമുണ്ട്, യോഗസ്മൃതിയും മറ്റുമൊക്കെ ഉണ്ട്. ഏതേന യോഗ പ്രത്യുക്ത എന്ന് പറഞ്ഞ് യോഗത്തെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിഷേധിക്കുന്നത് അവിടെയും പറഞ്ഞു, നിഷേധിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി നിഷേധിക്കുന്നില്ല. അവർ സാഖ്യ പ്രക്രിയ ആശ്രയിച്ച് പ്രപഞ്ച സത്യത്വവും മറ്റും സ്വീകരിക്കുന്നതാണ് നിഷേധിക്കുന്നത്. ഒരുത്തൻ ധ്യാനിച്ചിട്ട് സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിൽ ബ്രഹ്മം ഒന്നല്ലേ ഉള്ളൂ, ആര് ഏതെല്ലാം വഴിക്ക് അതിനെ ഉപാസിച്ചാലും അതുകൂടെ സഗുണ ബ്രഹ്മ ഉപാസനയെ സ്വീകരിക്കുന്നുണ്ടല്ലോ. നമ്മൾ പറയുന്നു ഒടുവിൽ ബ്രഹ്മലോകത്തിൽ നിന്നും, അതെല്ലാം വിശ്വാസത്തെ, പ്രമാണങ്ങളെ, ശ്രുതി പ്രമാണത്തെ അല്ലെങ്കിൽ സ്മൃതി പ്രമാണത്തെ എല്ലാം ആശ്രയിച്ചിട്ടാണെങ്കിലും അതും ഭക്ഷ്യക്കാർ അംഗീകരിക്കുന്നുണ്ട്. ബ്രഹ്മലോകത്ത് പോയി അവിടെ ഞാനും ഉണ്ടാവും. മൂന്നാം അദ്ധ്യായത്തിലെ രണ്ടാം പാദമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൂന്നാം പാദം തുടങ്ങുന്നതിന് മുതൽ ഉപാസനയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവിടെ എല്ലാം ഉപാസനയും അതിന്റെ പറഞ്ഞിട്ടുണ്ട്. ഉപാസന അസംബന്ധമാണെന്നല്ല പറയുന്നത്, യോഗികൾക്ക് പ്രത്യക്ഷം ഉണ്ടാകുന്നില്ല എന്നല്ല പറയുന്നു. പിന്നെ എന്താ ഇവിടെ ഭാഷകാരൻ വിശേഷിച്ച് പറയുന്നത്? എന്താണ് രണ്ടും പറയുന്നിടത്ത് യോഗ സമാധിയെ ഒരിക്കലും നിഷേധിക്കുന്നില്ല, നിഷേധിച്ചിട്ടില്ല. ഒരിടത്ത് യോഗികൾ ബ്രഹ്മത്തെ പ്രത്യക്ഷമാക്കുന്നു എന്ന് പറയുന്നു. അതിപ്പോ അല്ല, ഇനി വേറെ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം തന്നെ പലതായി പോകും. പറ്റില്ല. അതിപ്പോ ക്രിസ്ത്യാനി പറയുന്നു ലോകം സൃഷ്ടിച്ചത് ഞങ്ങളുടെ ദൈവമാണ്, മുസ്ലിം പറയുന്നു അല്ല ലോകം സൃഷ്ടിച്ചത് ഞങ്ങളുടെ ദൈവമാണെന്ന് പറയും പോലെയാണ്. ലോകം ഒന്നല്ലേ ഉള്ളൂ, എന്തായാലും സൃഷ്ടിച്ചതാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ രണ്ടുപേരും പറയുന്നു ഒരു ദൈവമായിരിക്കും. കാരണം രണ്ട് ലോകം ഉണ്ടെങ്കിൽ ശരി, രണ്ട് ദൈവങ്ങൾ സൃഷ്ടിച്ചെന്ന് പറയും. ഇനി ഇവിടെ പറയുന്നു ഹിന്ദുക്കൾ പറയുന്നു അല്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ബ്രഹ്മമാണ് സൃഷ്ടിച്ചതെന്ന്. ലോകം എന്തായാലും സൃഷ്ടിക്കാൻ ഒന്നേ ഉള്ളൂ. ഇവരെല്ലാം പറയുന്നത് ഫലത്തിലൊരു ദൈവത്തെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും സാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുന്നു യോഗികൾ പറയുന്നു ഞങ്ങൾ സാക്ഷാത്കരിച്ചു, അദ്വൈതി പറയുന്നു അല്ല ഞങ്ങൾ സാക്ഷാത്കരിച്ചു. എന്തായാലും ശരി, സാക്ഷാത്കരിച്ച സാധനം ഒന്നായിരിക്കും. അല്ലെങ്കിൽ ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്നാ സംബന്ധമായി. അതുകൊണ്ടാണ് നിർഗുണ ഉപാസനയും ആചാര്യന്മാരെ സ്വീകരിച്ചത്. സഗുണ ഉപാസനയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തു, പല പ്രക്രിയകൾ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ വിശേഷിച്ച് പറയുന്നത് ഇത് രണ്ടും അംഗീകരിച്ചാൽ കൂടിയും എന്താ അതിന്റെ വിശേഷത എന്നാ ഞാൻ ചോദിച്ചു. ഇപ്പൊ ഈ ചർച്ച ചെയ്യുന്നുണ്ട് ഉപാസനയിലൂടെ സമ്യക് ദർശനം സാധ്യമല്ല. ഉപാസനയിലൂടെ സമ്യക് ദർശനത്തിൽ എത്തിച്ചേരുകയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ആദ്യം പറഞ്ഞത്. എന്താണോ ഉപാസനയിലൂടെ സംവിജ്ഞാനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്നാര് പറഞ്ഞു? അതെ, ഞാനും ഉണ്ടാവണമല്ലോ. ഇവിടെ വിദ്യാരണ്യ സ്വാമി പറയുന്നു കാകതാലീയ ന്യായേന ഞാനും ഉണ്ടാകാം. ജ്ഞാനം കൊണ്ട് മുക്തിയെങ്കിൽ അവിടെ ഉണ്ടാകണം. ഇല്ലാന്നാര് പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. വ്യത്യാസം എന്ത് മനസ്സിലാക്കി? രണ്ടും പറയുന്നു. ഒരിടത്ത് പറയുന്നു നിർഗുണ ഉപാസന അതുകൊണ്ട് ജ്ഞാനം മുക്തി. ഭാഷകാരനൂടെ വളരെ കഷ്ടപ്പെട്ട് രണ്ടിനെ രണ്ടാക്കുന്നു. ജ്ഞേയമായ ബ്രഹ്മം വേറെ, ഉപാസ്യമായ ബ്രഹ്മം വേറെ. അപ്പൊ പിന്നെ ഇതെന്താ ഈ രണ്ട് നിന്നും മനസ്സിലാക്കേണ്ടതെന്നാണ് എന്നാണ് ചോദിച്ചത്. എന്ത് മനസ്സിലാക്കി ഇത്രയും കാലം ഇവിടെ ഇരുന്നിട്ട്? ബ്രഹ്മാത്മത്വം എന്നുള്ള ജ്ഞാനത്തിലൂടെ മാത്രമേ ഉള്ളൂ. ഉപാസനയിലൂടെ ജ്ഞാനം ഉണ്ടായതിന് ശേഷമേ ബ്രഹ്മാത്മത്വം ഉണ്ടാവുള്ളൂ. ഉപാസനയിലൂടെ ഉണ്ടാകും ബ്രഹ്മാത്മത്വം ഉണ്ടാക്കുന്ന സാധനമല്ല, ബ്രഹ്മാത്മത്വത്തെ ബോധിപ്പിക്കുന്നു എന്നാണല്ല. ബ്രഹ്മാത്മത്വം ആർക്കും ഉണ്ടാകുന്ന സാധനം ജ്ഞാനത്തിലൂടെ ബോധിക്കാൻ പറ്റും. ഉപാസനയിലൂടെ ജ്ഞാനം ഉണ്ടാകും, ജ്ഞാനത്തിലൂടെ ബോധിക്കും എന്നാണ് പറയുന്നത്. നിയോജ്യത്വം ജ്ഞാനത്തിന് വേണ്ടിയല്ല, ജ്ഞാനത്തിന് വേണ്ടിയല്ല നിയോഗം. നിയോജ്യത്വം അവിടെ പറയുന്നു ഉപാസന പുരുഷതന്ത്രമാണ്. അപ്പൊ അതങ്ങനെ ശരിയാ, അവിടെ നിയോജ്യം അല്ലല്ലോ പറയുന്നത്. എങ്ങനെയാണോ കർമ്മവും മറ്റും ചെയ്യുമ്പോൾ നിയോജ്യനായി കരുതി അവൻ പ്രവർത്തിക്കുന്നത്, അതൊരു ഉപാസനയിലും പ്രവർത്തിക്കാം. നിയോജ്യത്വം അത് കല്പിതമാണെന്നറിഞ്ഞാൽ മതി, വാസ്തവം എന്നറിയാതിരുന്നാൽ മതി. പ്രപഞ്ചമെല്ലാം കല്പിതമെന്നറിഞ്ഞിട്ടും എങ്ങനെയാണോ വിചാരവും മറ്റും ചെയ്യുന്നത്, അതുപോലെ ശ്രവണാദികൾ ചെയ്യുന്നു, അതുപോലെ ഉപാസനം ചെയ്യാം. യോഗികളെപ്പോലെ സത്യമായി കരുതണമെന്നില്ല. സത്യമായി കരുതുന്ന യോഗികൾ പോലും സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മത്തെ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മം കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. അവിടെയും ജ്ഞാനം ഉണ്ടാകുന്നത് സ്വാഭാവികമായി മാത്രമേ. ഈ ഉപാസന കൊണ്ടോ അല്ലെങ്കിൽ സമാധി കൊണ്ടോ ജ്ഞാനം ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന പറയുന്നു. നിർഗുണ ഉപാസനയെ കുറിച്ച് പറയുമ്പോ അങ്ങനെ പറയും. അപ്പൊ ജ്ഞാനം കൃതിസാധ്യമാണെന്ന് വരില്ലേ? ജ്ഞാനം കൃതിസാധ്യമാണെന്ന് വരില്ലേ? എങ്ങനെ കൃതിസാധ്യമാണെന്ന് വരില്ലേ ജ്ഞാനം? അത് കൃതിയെ കല്പിതമായി സ്വീകരിച്ച മതി. അത് ശരിയാണ്. അത് ഉപാസകന്മാരും പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് ജ്ഞാനം ഉണ്ടായാൽ മുക്തി, മരിച്ചതിന് ശേഷം ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ക്രമമുക്തി. അത് മരിക്കുന്നതിന് മുമ്പ് ജ്ഞാനം സംഭവിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നിടത്താണ് തകരാറ്. രണ്ടും കൂടെ യോജിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഭാഷകാരനോട് പറയുന്ന അനുയോജ്യമായ ബ്രഹ്മം, അത് ജ്ഞേയമാണ്, അതറിയുക, അതറിയുന്നതിന് ഉപാസന കൂടി വേണം എന്ന് പറയുന്നിടത്താണ് തകരാറ്. രണ്ടും രണ്ട് വഴി എന്ന് സ്വീകരിച്ച കുഴപ്പമില്ല. അതുകൊണ്ടാണ് യത്സംഖ്യ പ്രാപ്യതേ സ്ഥാനം തത് യോഗീരവി ഗമ്യത, അതൊക്കെയാണ് ഉദയാനസ്വാമിയും മറ്റും പറയുന്നത്. യോഗം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടെടുക്കുക, ജ്ഞാനത്തെ വേറെ എടുക്കുക. ഈ ജ്ഞാനം ഉണ്ടാകുന്നതിന് യോഗം കൂടിയേ തീരൂ എന്ന് പറയുന്നിടത്താണ്, സമാധിയിലൂടെ ഉണ്ടാകൂ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. രണ്ടും കൂടെ യോജിപ്പിക്കുന്ന അവിടെയാണ്. വിദ്യാരണ സ്വാമികളും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അത്യന്ത ബുദ്ധിമാന്ദ്യമുള്ളവർക്ക് വേണ്ടി മാത്രമല്ലേ പറയുന്നുള്ളൂ. വിദ്യാരണ സ്വാമി പറയുന്നത് അത്യന്ത ബുദ്ധിമാന്ദ്യമുള്ളവർക്ക് വിചാരം ചെയ്യാൻ ശേഷിയില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യണം, അനിശം ഉപാസിതാന്ന് പറയുന്നു. ആയിക്കോട്ടെ, ഭാഷ്യകാരനും പറയുന്നു അഭിജ സംരാധന പ്രത്യക്ഷ അനുമാനാഭ്യം എന്ന് പറയുന്നിടത്തും പറയുന്നുണ്ട്. വിദ്യാരണ സ്വാമി ഈ നിർഗുണോപാസനയെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മൂന്നാം പാദത്തിലുള്ള ഉപാസനയെക്കുറിച്ച് പറയുന്ന സൂത്രങ്ങളാണ് പ്രമാണമായി സ്വീകരിക്കുന്നത്. ശ്രുതി സ്മൃതി എല്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് സ്വീകരിക്കുന്നതുകൊണ്ട് യോഗികൾ പോലും ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മ സാക്ഷാത്കാരത്തിൻ്റെ കാര്യത്തിൽ ആർക്കും പറ്റില്ല. പിന്നെ എതിർക്കാം അല്ലെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. പക്ഷെ ഭാഷ്യകാരൻ പറയുന്ന ജ്ഞാനം അതും ഈ പറയുന്ന ഉപാസനയും കൂടി യോജിപ്പിച്ചിട്ട് ഉപാസനയിലൂടെ ജ്ഞാനം ഉണ്ടാകും എന്ന് പറയുന്നിടത്താണ്, അല്ലെങ്കിൽ ഉപാസന കൂടിയേ തീരൂ എന്ന് പറയുന്നിടത്താണ് ദോഷം. ആദ്യം ജ്ഞാനം ഉണ്ടാകണം, ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉപാസന കൂടെ ചെയ്തിട്ട് പല പല പല അവസ്ഥകളിലൂടെ അപരോക്ഷ ജ്ഞാനത്തിൽ എത്തിച്ചേരണം എന്ന് പറയുന്നിടത്താണ്. അതുകൊണ്ടാണ് സൂത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അപിച്ച, അങ്ങനെയും ജ്ഞാനം സംഭവിക്കാം, യോഗികൾക്കും ജ്ഞാനം സംഭവിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ആ വ്യത്യാസം ഉണ്ട്. ആ വ്യത്യാസം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വിഷയവും മനസ്സിലാക്കേണ്ടത്. ഭാഷകാരൻ പറയുന്ന രീതിയിൽ അവിടെ ഉപാസന കൂടിയേ തീരുവുന്നില്ല, മറിച്ച് ശ്രവണത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകും. പിന്നെ അതിന് പല അവസ്ഥകളിലൂടെ, സമാധിയുടെ പല അവസ്ഥകളിലൂടെ കടന്നുപോയി അങ്ങനെ ഇല്ല. പക്ഷെ പല ആചാര്യനും പറഞ്ഞിരിക്കുന്ന അത് കേൾക്കുമ്പോൾ തോന്നുന്നത് ആദ്യം ബ്രഹ്മജ്ഞാനം, അത് കഴിഞ്ഞ് പിന്നെ അഭ്യാസങ്ങൾ ചെയ്യുക, അങ്ങനെ വരുന്നിടത്താണ് അതുകൂടി വേണം എന്ന് പറയുന്നിടത്താണ് തകരാറ്. ഇവിടെ ഭാഷകാരൻ ആവർത്തിച്ചവർച്ച് പറയുന്നത് ബ്രഹ്മജ്ഞാനത്തിന് അങ്ങനെ ഒരു ഉപാസനയുടെ ആവശ്യം ഇല്ല. ഇനി ഉപാസന കൊണ്ട് ആർക്കെങ്കിലും ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, അവിടെയാണ് നിർഗുണ ബ്രഹ്മ ഉപാസനയിലൂടെയും ആകാമെന്ന് പറയുന്നു. അപ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഇത് രണ്ടും സ്വീകരിക്കുന്ന അക്കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മത്തെ അനുയോജ്യമായി അകർത്താവായി എല്ലാം ബോധിപ്പിക്കുന്നു, അങ്ങനെ ഒരാൾ ബോധിക്കുന്നു. അപ്പോൾ അവിടെ ജ്ഞാനം സംഭവിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ജ്ഞാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, നിയോജ്യനാണെന്ന് ധരിച്ചുകൊണ്ട് അത് ശരിയാകത്തില്ല. എന്നാൽ അനുയോജ്യമായ ബ്രഹ്മത്തെ ബോധിപ്പിച്ച്, ബ്രഹ്മാത്മത്വത്തെ ബോധിപ്പിച്ച്, അതവന് ബോധിക്കുന്നില്ല. എന്തുകൊണ്ട് ബോധിക്കുന്നില്ല? ബുദ്ധി മാന്തിയുന്നുണ്ട്. അവിടെയാണ് പറയുന്നത് യോ വിചാരം ന ലഭതേ, വിചാരമൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഗുണോപാസനയാവാം. അപ്പൊ ഇത് രണ്ടിനെ രണ്ടാക്കുക, രണ്ടും കൂടെ കൂട്ടിയോജിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനോ ഉപാസന. അപ്പൊ ഭാഷ്യകാരൻ പറയുന്നത് ഉപാസനയുടെ വഴിയല്ല പറയുന്നു. ഭാഷ്യകാരൻ സർവത്ര പറയുന്നത് ഉപാസനയെ കുറിച്ച് പറയുന്നുണ്ട്, മൂന്നാം പദം മുഴുവൻ ഉപാസനയെ കുറിച്ച്. ഭാഷ്യകാരൻ പറയുന്നത് സർവജന്യമായ ജ്ഞാനത്തെ കുറിച്ചാണ്, അല്ലാതെ ബ്രഹ്മം ഏകമായിരിക്കെ അതിനെ അതിൻ്റെ ബോധമെന്ന് പറയുന്നത് മറ്റു തരത്തിലും ആകാം അല്ല എന്ന് പറയുന്നു. അത് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും അവസാനം ജ്ഞാനത്തിൽ എത്തിച്ചേരണം എന്നുണ്ട്. ഉപാസന കൂടിയേ തീരൂ എന്ന് പറയുന്ന അദ്വൈതത്തിലെ പ്രമുഖാചാര്യന്മാർ ഉണ്ടോ? പ്രമുഖരായിട്ടുള്ളവരുണ്ടോ? ഉപാസന കൂടിയേ തീരൂ എന്ന് പറയുന്ന പ്രമുഖരായിട്ടുള്ള ആചാര്യന്മാരുണ്ടോ? ഉപാസന കൂടിയേ തീരൂ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് രണ്ടും കൂടെ യോജിപ്പിക്കുന്നിടത്താണ്. ജ്ഞാനം അത് ഉപാസന എങ്ങനെയെന്നുള്ളതാണ്. ഈ മനനം എന്ന് പറയുന്നത് അപരോക്ഷ ജ്ഞാനത്തിന് വേണ്ടി എന്ന് പറയുമ്പം അത് ഉപാസന പോലെയാവും. ശ്രവണം കൊണ്ട് അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നില്ല, മനനം കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത് സംഗതി വേറെയായി. അല്ല, ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്, എന്നാൽ മനന സംശയാദികൾ പരിഹരിക്കുന്നതിനാണെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഉപാസന വരുന്നില്ല. മനനം കൊണ്ട് അപരോക്ഷ ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഉപാസന തന്നെയാണ്, ഒരു തരത്തിലുള്ള ഉപാസന. അപ്പം ജ്ഞാനത്തെ പരോക്ഷം അപരോക്ഷമായി സ്വീകരിക്കുന്നിടത്തെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഉപാസനയെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് അത് ഉപാസന അല്ലാതിരിക്കാൻ വേണ്ടി പറയുന്ന എന്താണ്? മനനം വസ്തുതന്ത്രമാണെന്ന് പറയും. അത് പിന്നെ തർക്കവിതർക്കങ്ങളിലേക്ക് പോയി, എങ്ങനെ മനനം വസ്തുതന്ത്രമാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പം അത്തരം ജടിലതകളിലേക്കും ഭാഷകാരം പോകുന്നില്ല. യോഗികളുടെ മാർഗമാണ് എന്ന് ഭാഷകാരൻ അംഗീകരിക്കുന്നു. യോഗികളുടെ മാർഗം ചിത്തവൃത്തി നിരോധമാണ്, അതാണ് ഉപായം എന്ന് ഭാഷകാരൻ അംഗീകരിക്കുന്നതെന്ന് മാത്രമല്ല അതിനെ പ്രത്യേകം പറഞ്ഞ് തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് സങ്കീർണമായ വാദപ്രതിവാദങ്ങളിലേക്ക് പോകും അതിനെ കുറിച്ച് ചിന്തിച്ചാൽ. ഇത് അരണ്യസ്വാമി പറയുന്ന ഇതാണ്, ജ്ഞാനം ഉണ്ടെങ്കിൽ അവിടെ ഉപാസനയുടെ ആവശ്യമില്ല. ഈ പറയുന്ന ഗുണോപാസനയുടെ ആവശ്യമേ ഇല്ല, രണ്ടും വേറിട്ടതാണ് എന്ന് പറയും. ഭാഷകാരൻ പറയുന്നു യോഗികൾ കൂടി സാക്ഷാത്കരിക്കുന്നു ബ്രഹ്മത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർഗുണോപാസകൻ എന്തുകൊണ്ട് സാക്ഷാത്കരിച്ചുകൂടാ? അതും അംഗീകരിക്കേണ്ടി വരും. അതിന് പ്രമാണമുണ്ട് ശ്രുതി സ്മൃതികളല്ല, അതിനി ചർച്ച ചെയ്യും അതിനെക്കുറിച്ച്. ഭാഷകാരൻ ഇവിടെ പറയുന്നത് രണ്ട് യോജിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനം ഉപാസനയെ അപേക്ഷിക്കാതെ തന്നെ സ്വയം അത് മുക്തിക്ക് കാരണമാണ്, അവിടെ ഉപാസനയുടെ ആവശ്യമില്ല. അതുകൊണ്ടിവിടെ പറയുന്നു ഇങ്ങനെ ശാസ്ത്രം അനുയോജ്യമായ ബ്രഹ്മത്തെ ബ്രഹ്മാത്മത്വത്തെ ബോധിപ്പിക്കുന്നു പിന്നെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരുദ്ധാർത്ഥത വരും. നിയോഗപരത്തായാംച ശ്രുതിഹാനി അശ്രുതകൽപ്പന കർമ്മഫലവദ്മോക്ഷസ്യ അധിഷ്ഠഫലത്വ അനിത്യത്വം ചേത്യേവ മാതയോ ദോഷ നക്കേനചിത് പരിഹർത്തും ശക്യാഹ. ഇവിടെയും നിയോഗത്തെ വിധിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ കർത്തവ്യത്വം വരും. ശ്രുതഹാനി അശ്രുത കൽപ്പന, ശ്രുതി നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മം അനുയോജ്യമാണ്, അതിനെ ത്യജിക്കേണ്ടി വരുന്നു. അശ്രുതമായ അല്ല ബ്രഹ്മം നിയോജ്യമാണ്, അതിനെ സ്വീകരിക്കേണ്ടി വരും. കർമ്മഫലവ മോക്ഷസ്യ അനിത്യത്വം അധിഷ്ഠഫലത്വം, മോക്ഷം ദുഷ്ടഫലമല്ല അധിഷ്ഠഫലമാണ്. അധിഷ്ഠഫലം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് അധിഷ്ഠമായ ഫലമാണ്. കാരണം സ്വർഗ അധിഷ്ഠഫലം എന്ന് പറയുന്നത് അതൊരു ഫലമാണ്, പക്ഷെ അധിഷ്ഠമാണ്, പരോക്ഷമാണ് സ്വർഗം. ഇപ്പോൾ അങ്ങനെ കരുതുന്നു സ്വർഗമുണ്ടെന്ന്. പരോക്ഷമായതുകൊണ്ട് അതിന് അധിഷ്ഠഫലം എന്ന് പറയാം. പിന്നെ അത് അധിഷ്ഠത്തിന്റെ ഫലവുമാണ്. കർമ്മം ചെയ്യണം, അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാകണം, ആ സംസ്കാരത്തിന്റെ ഫലമായി സ്വർഗത്തെ പ്രാപിക്കണം. ഇത് അതുപോലെ അല്ല. ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് അത് അധിഷ്ഠഫലമല്ല. ഒരു കർമ്മം ചെയ്യുക, അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുക, ആ സംസ്കാരം കൊണ്ട് ബ്രഹ്മത്തെ പ്രാപിക്കുക, അങ്ങനെ ഒന്നുമില്ല ഇവിടെ. കാരണം ഇവിടെ ബ്രഹ്മത്തെ അറിയുകയാണ്. അറിയുക എന്ന് പറയുന്നതിന് ബ്രഹ്മം എങ്ങനെയോ അങ്ങനെ അറിയുക, അതിന് കാരണമായിരിക്കുന്നത് പ്രമാണമാണ്, ശ്രുതിയാണ്. ശ്രുതിയിൽ നിന്ന് അധിഷ്ഠമുണ്ടായി, അധിഷ്ഠത്തിൽ നിന്ന് ബ്രഹ്മത്തെ അറിയുക, അങ്ങനെ ഒന്നുമില്ല. അത് അറിവിന് അധിഷ്ഠത്തിന്റെ ആവശ്യമില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഇന്ദ്രിയ സന്നിവേശത്തിലൂടെ അറിയുന്നതിന് അവിടെ അധിഷ്ഠം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇന്ദ്രിയ സന്നിവേശം സംഭവിക്കുന്നു, അറിയുന്നു, അധിഷ്ഠമൊന്നുമില്ല. ഒരു സംസ്കാരം ഉണ്ടായ സംസ്കാരത്തിൽ നിന്നറിയുന്നതാണ് ഇത് എന്നുള്ള അറിവാണ്. ഇപ്പൊ പ്രമാണത്തിലൂടെ ഒരു വസ്തുവിനെ അറിയുന്നതിന് അധിഷ്ഠത്തിന്റെ ആവശ്യമില്ല. ഒരുവന്റെ അന്ധക്കരണത്തിൽ അധിഷ്ഠങ്ങൾ ഉണ്ടായിരിക്കാം, ഇപ്പ പലതരത്തിലുള്ള അദൃഷ്ടങ്ങളും കാണും. പക്ഷെ പ്രമാണജന്യമായ ജ്ഞാനത്തിന് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് സ്വർഗത്തെപ്പോലെ പരോക്ഷമല്ല. ബ്രഹ്മം എന്ന് പറയുന്നത് താൻ തന്നെയാണ്, അത് തൻ്റെ പരമാർത്ഥ സ്വരൂപമാണ്, അത് സദാപരോക്ഷമായിരിക്കുന്ന വസ്തുവാണ്, അതിന് പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല. അതാണ് അതിൻ്റെ അപരോക്ഷത്വം എന്ന് പറയുന്നത്, ഒരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയില്ല എന്നുള്ളത്. പിന്നെ ആ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയും. അറിവെന്ന് പറയുന്നതും ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല, അതും അപരോക്ഷം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും സ്വർഗത്തെ പോലെ അദൃഷ്ടഫലമല്ല, പിന്നെ ഇത് ഫലവുമല്ല. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിൻ്റെയും ഫലമല്ല. പിന്നെയോ ജ്ഞാനം ഫലമാണോ എന്ന് കരുതിയാലോ ശരിയാണ്. ജ്ഞാനം പ്രമാണജന്യം എന്ന് പറയുമ്പോൾ അത് ഫലമെന്ന് പറയാം. പക്ഷെ ഫലമെന്ന് പറഞ്ഞാലും അത് ഏതർത്ഥത്തിലാണ് പറയുന്നത്? ഫലമെന്ന് വൃത്തിയെ ആശ്രയിച്ചിട്ട് ജ്ഞാനം സ്വാഭാവികമാണ്. വൃത്തിയെ ആശ്രയിച്ച ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോൾ വൃത്തി മാത്രമേ ആകുന്നുള്ളവിടെ ഫലം അല്ലെങ്കിൽ കാര്യമായി വരുന്നു. ജ്ഞാനം സ്വയം അവിടെയും ജന്യമല്ല, അത് അപരോക്ഷമായി തന്നെയിരിക്കുന്നു. ജ്ഞാനത്തെ അത് ഉത്പന്നമാകുന്നു, ജന്യമാകുന്നു എന്നെല്ലാം പറയുന്നത് ഉപാധിയെ, അന്ധകരണമാകുന്നു ഉപാധിയെ ആശ്രയിച്ചിട്ടാണ്. മറിച്ച് അതിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സ്വയം നിത്യം തന്നെയാണ്, അപരോക്ഷമായി തന്നെയിരിക്കുന്നു. എങ്ങനെയാണോ മണ്ണിൽ നിന്ന് പല പാത്രങ്ങളുണ്ടാക്കിയാലും മണ്ണ് നിത്യമായിരിക്കുന്നു, അതിൻ്റെ നിത്യത്വം അതിന് അത് ഏതെല്ലാം തരത്തിൽ മാറിയാലും ഏതെല്ലാം കാര്യങ്ങളായി മാറിയാലും നിത്യത്വത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നില്ല. പിന്നെ ആ മാറ്റം സംഭവിക്കുന്നത് കേവലം നാമരൂപങ്ങളിലാണ്. മൃത്സ്വരൂപത്തിൽ ഒരു മാറ്റവുമില്ല, അതെപ്പോഴും മൃത്തായി തന്നെ ഇരിക്കുന്നു. നാമരൂപങ്ങളിൽ വരുന്ന മാറ്റമോ സത്യമല്ല. അപ്പോ ജ്ഞാനം ഉത്പന്നമായി എന്നെല്ലാം പറയുന്നത് സത്യമായി പറയുന്നതല്ല. അത് സത്യത്തെ അറിയാതെ പറയുന്നതാണ്. സത്യത്തെ അറിയുമ്പോൾ പറയും അത് കല്പിതമാണോ, പരമാർത്ഥമായൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് ഇത് അദൃഷ്ടഫലമല്ല. പക്ഷെ ഇവിടെ സ്വർഗത്തെപ്പോലെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അദൃഷ്ടഫലം എന്ന് പറയും. പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അനിത്യമാണ്, സ്വർഗാനിത്യമല്ലേ? ക്ഷീണി പുണ്യ മൃത്യലോകം വിശന്തി എന്ന് പറഞ്ഞിരിക്കുകയല്ലേ, അതുപോലെ ഇത് അനിത്യമല്ല. ബ്രഹ്മം നിത്യമാണ്, അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം അതാണ് ബോധിപ്പിക്കുന്നത്. ബ്രഹ്മം നിത്യമാണ്, നീ നിത്യനാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഒരുവൻ തന്നെ നിത്യമായി ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അനിത്യത്വം വരുന്നു. ജ്ഞാനവും മറ്റും അനിത്യമാകുന്നില്ലേ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ? അതെങ്ങനെ അനിത്യമാകും? അതിൽ നിന്ന് അന്യമായി അനിത്യമായി ഒന്നുമില്ലല്ലോ. അത് മൃത് കാര്യങ്ങളെല്ലാം അനിത്യം എന്ന് പറയുന്നത് പോലെയുള്ളൂ, ഭിന്നമില്ലല്ലോ. പിന്നെ എങ്ങനെ അനിത്യമാകും? പിന്നെ ആകെ പറയാമെന്നുള്ളത് എന്താണ്? ഭിന്നമല്ലെങ്കിലും അങ്ങനെയുള്ള പ്രതീതിയും അതിനെ ആശ്രയിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഭ്രാന്തി ആശ്രയിച്ചിട്ടാണ്. ആ തത്വത്തെ ഗ്രഹിക്കുന്നവന് ഭ്രാന്തി ഒരു വിഷയമേ അല്ല. ഭ്രാന്തി എന്ന് പറയുന്നത് അവിടെ ഇല്ല, പിന്നെങ്ങനെ ഭ്രാന്തി വിഷയമാകുന്നു? ഭ്രാന്തിയിൽ ഉണ്മ ഉള്ളിടത്താണ്, ഭ്രാന്തി ഉണ്ടെന്ന് ധരിക്കുന്നിടത്താണ് അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഭ്രാന്തി അസത്തെന്ന് ധരിക്കുന്നവന് പിന്നെ ഭ്രാന്തിയെ സംബന്ധിച്ച് ഭ്രാന്തി ഒരു വിഷയമേ അല്ല. ഭ്രാന്തി അവനെ സംബന്ധിച്ച് ചോദ്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അതാണ് ജ്ഞാനത്തിന്റെ സവിശേഷത. ജ്ഞാനമെന്ന് പറയുന്നത് ഭ്രാന്തിയെ ഇല്ലാതാക്കുന്നു. പിന്നെ ഇവിടെ അഭ്രാന്തി അതുകൊണ്ട് രണ്ടും കൂടി പരസ്പര വിരുദ്ധമായി സ്വീകരിക്കരുതെന്നാണ്. നിയോഗപരതായാം, നിയോഗമാണ് ശ്രുതിയുടെ താല്പര്യം എന്ന് വന്നു കഴിഞ്ഞാൽ ശ്രുതഹാനി അശ്രുത കൽപ്പന, ശ്രുതഹാനി അശ്രുത കൽപ്പന എന്നൊരു ദോഷം. കർമ്മഫലവും മോക്ഷസ്യ അധിഷ്ഠഫലത്വം, കർമ്മഫലത്തെപ്പോലെ തന്നെ മോക്ഷത്തിന് അധിഷ്ഠഫലം. അനിത്യത്വം, മോക്ഷം അനിത്യമാവും ഇത്യവും ആദ്യോ ദോഷ, ഈ ദോഷങ്ങളിനൊക്കെനചിത് പരിഹർത്തും സിക്യാഹ, ഇതാർക്കും തന്നെ പരിഹരിക്കാൻ സാധ്യമല്ല. തസ്മാത് അവഗതി നിഷ്ഠാന്യവ ബ്രഹ്മവാക്യാനി ന നിയോഗ നിഷ്ഠാന്യ, അതുകൊണ്ട് താൻ പറയുന്നു വരുന്നതിനെ സമർത്ഥിക്കുന്നുണ്ട്. ബ്രഹ്മവാക്യങ്ങളെല്ലാം അവഗതി നിഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ ആ വാക്യങ്ങളിൽ നിന്ന് ഒരുവന് ഉണ്ടാകുന്ന ബോധമാണ് അവഗതി നിഷ്ഠം. അതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ബോധമാണ്. കേൾക്കുന്നവന് ബോധമുണ്ടാകും. നിയോഗ നിഷ്ഠാനുണ്ട്. ഒരു തരത്തിലുള്ള കായിക വാചിക മാനസിക കർമ്മത്തിനത് പ്രേരണ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ മതി. അറിയണം എന്നുള്ളത് മുഖ്യമാണ്. അറിവ് കൊണ്ട് തന്നെ ഒരുതൻ കൃതകൃത്യനായിത്തീരുന്നു. പിന്നെ കൃത്യം അവശേഷിക്കുന്നില്ല. ഇതാണ് ഭാഷ്യകാരൻ പറയുന്നത്. അപ്പൊ ഇത് സ്വീകരിക്കുന്നിടത്ത് പിന്നെ ഉപാസനയുടെ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. ഇതൊന്നും ഗ്രഹിക്കാൻ കഴിയാത്തവനാണ് ഉപാസന എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടുപേർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന നിർഗുണ ഉപാസനയും ഈ തത്വജ്ഞാനം. തസ്മാത് അവഗതി നിഷ്ഠാന്യ ബ്രഹ്മവാക്യാനി എല്ലാം നിയോഗ നിഷ്ഠാനി, ഇതാണ് സിദ്ധാന്തം. അറിയുക അതാണ് മുഖ്യം, അല്ല എന്തെങ്കിലും അനുഷ്ഠിക്കുക എന്നുള്ളതല്ല. അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അനുഷ്ഠിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പൊ രണ്ടിനെ അംഗീകരിക്കുന്നതുകൊണ്ട് ദോഷമില്ല, രണ്ടിനെയും കൂടെ കൂട്ടിച്ചേർക്കരുത്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. തത്വജ്ഞാനത്തെ അതായിട്ട് തന്നെ കാണുക, ഉപാസനയുടെ മാർഗത്തെ അതായി കാണുക. വിദ്യാരണ്യസ്വാമി അങ്ങനെ പറയുന്നു. പ്രയാസമാണെന്നാ പറയുന്നത്, എന്നാലും പ്രതീക്ഷിക്കൊരു വകയുണ്ട്. ആ അത് തന്നെ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനെന്ത് ചെയ്യാനാ, അത് മാറ്റാൻ എനിക്ക് പറ്റത്തില്ല. ഉള്ളതെന്തോ അതുപോലെ പറയുക എന്റെ ജോലി. എന്നാലും ഒരു സാധ്യത ഉണ്ടെന്ന് അർത്ഥമുണ്ട്. എവിടെയെങ്കിലും ഒരു കാക്ക കത്തിരിക്കാം, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. പഞ്ചദശിയിലെ ധ്യാനദീപ പ്രകരണം വായിച്ചു നോക്കുക, വിശദമായി പറയുന്നുണ്ട്. മലയാളത്തിലുണ്ട് പുസ്തകം, വായിച്ചു നോക്കുക. അവിടെ വളരെ യുക്തിയുക്തമായി സമർത്ഥിക്കുന്നുണ്ട്. ഉപാസനയെ കുറിച്ച് പറയുന്നൊക്കെ മറ്റു ഭാഗങ്ങളിലാണ്, അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഇത് എളുപ്പമാണ്, ആർക്ക് വായിച്ചാലും മനസ്സിലാവും. വിദ്യാരണ്യസ്വാമിയുടെ ഭാഷ വളരെ ലളിതമാണ്, യുക്തികൾ വളരെ ആർക്കും ബോധിക്കാവുന്നതാണ്. വായിച്ചു നോക്കിയാൽ മതി. കാകനാലിയും പറഞ്ഞു. ഇനിയിപ്പോ അത് നമ്മൾ അംഗീകരിക്കല്ല, വേറെ വഴിയില്ല. അതായത് വിചാരത്തിലൂടെ അറിയുക എന്ന് പറയുന്നത് അവിടെ പറഞ്ഞ ബുദ്ധിമാന്തി ഉണ്ടെങ്കിൽ നടക്കത്തില്ല. അതും പറയുന്നു അത്യന്ത ബുദ്ധിമാന്തി എന്ന് പറയുന്നു. അത്യന്ത ബുദ്ധിമാന്തി എന്ന പ്രത്യേകം പറയുന്നു. ഒരു തരത്തിലും വിചാരം നടക്കുന്നുണ്ട്. എന്നാ അനിശം ഉപാസിക്കുക, നിരന്തരം ഉപാസിച്ചുകൊണ്ടിരിക്കുക, ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒക്കെ ആകാമെന്ന് പറയുന്നു. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ഉപാസിച്ചാലും പറയുന്നു, വീണ്ടും പറയുന്നത് കാകതാലീയ ന്യായം. അവിടെയാണ് മനുഷ്യന് നിരാശ ഉണ്ടാകുന്നത്. എന്നെടുക്കുന്നതിന് ഒരു ദോഷമില്ല. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടാലും ഫലത്തിന്റെ കാര്യത്തിൽ സംഭവിക്കാം എന്നാണ്. സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് സ്വാമികളുടെ അഭിപ്രായം. ഭാഷകാരനൊന്നും പറയുന്നില്ല കേട്ടോ. ആകതാനീ ന്യായത്തിന്റെ കാര്യം ഒന്നും ഭാഷകാരൻ പറയുന്നു. ഭാഷകാരൻ വരുന്നത് യോഗികളും സാക്ഷാത്കരിക്കുന്നു. അത് പറയാൻ കാരണം കൂടസ്ഥം അചലം ധ്രുവം എന്നെല്ലാം സന്നിയമ്യേന്ദ്രിയഗ്രാമം പറയുന്നില്ലേ, ഗീതയിലും മറ്റും പറയുന്നുണ്ട്. ആ പ്രമാണത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. അവ്യക്തം പരിവാസത്തെ ഭാഷകാരനും പറയുന്നത് അവ്യക്തമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഗീതാശ്ലോകങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഗീത സാങ്കേമാണെന്ന് ഭാഷകാരന് ഉള്ളുകൊണ്ട് നല്ലവണ്ണം അറിയാം, പക്ഷെ അത് അങ്ങനെ സമ്മതിക്കത്തില്ല. അവിടെ പറയുന്നു അദ്വൈതമാണെന്നാണ് പറയുന്നു. അത്ര അറിയാൻ വയ്യാത്ത ആളാണോ? അവിടെ പറയുന്നുണ്ട്, ബാക്കി അറിയാൻ വയ്യാത്തോണ്ടല്ല. പക്ഷെ അദ്വൈതത്തെയാണ് തനിക്ക് പറയേണ്ടത്, അതുകൊണ്ട് അദ്വൈതപരമായി വ്യാഖ്യാനിച്ചു. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് യോഗികളും ഈ ബ്രഹ്മത്തെ തന്നെയാണ് സാക്ഷാത്കരിക്കുന്നത്. അപ്പോ അത് ഏത് രൂപത്തിൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് പോട്ടെ. അപ്പോ ഇതെല്ലാം ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മമാണെങ്കിൽ പിന്നെ യോഗിയുടെ സാക്ഷാത്കരിക്കുന്ന ബ്രഹ്മം തന്നെ ആയിരിക്കണമല്ലോ, ഇവിടെ രണ്ടാമതൊന്നില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ എല്ലാ സാധനകളിലൂടെയും എല്ലാ ഉപായങ്ങളിലൂടെയും ആരായാലും ശരി അറിയുന്ന ബ്രഹ്മത്തെ തന്നെ, അത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഭക്തിയായാലും കർമ്മമായാലും എന്തായാലും, കാരണം ബ്രഹ്മം ഏകമാണെങ്കിൽ ആരായാലും അറിയുന്ന അതിനെ തന്നെ. ഇനി വിഷയത്തെ ബോധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബോധിക്കുന്ന ബ്രഹ്മത്തെ തന്നെയെന്നും പറയുന്നുണ്ട്. അതും ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അവിടെയും അറിവല്ലേ ഉള്ളത്. പിന്നെ വിഷയാനുഭവത്തിലും എന്താണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? സത് സത്. അതും ഭാഷകാരം പറയുന്നു, അതും എന്താണ്? ബ്രഹ്മം തന്നെ. പിന്നെ യോഗികൾ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. പാമരന്മാരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തെ തന്നെ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ അതൊക്കെ ശരിയാണെങ്കിലും എന്താണ് തത്വജ്ഞാനത്തിന്റെ വഴി? എന്താണ് ഉപാസനയിൽ നിന്നുള്ള വ്യത്യാസം? ഇതെല്ലാം പറയും നടത്ത്, ഇതിനെല്ലാം വേറെ വേറെ തന്നെ മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. തസ്മ അവഗതി നിഷ്ഠാന്യവ ബ്രഹ്മവ്യാഖ്യാന ഇണ്ടാന്നി പോയിട്ട് വെച്ച ബ്രഹ്മം ജ്ഞേയമാണ് ഉപാസ്യം അല്ല, അങ്ങനെ മനസ്സിലാക്കണം. അതശ്ച ഏക നിയോഗ പ്രതീതേരേകവാക്യതൈതി അയുക്തം. ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഉപാസീത അധ്യായേത് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അവിടെ വ്യക്തമായി ഉപാസനയെ കുറിച്ചല്ലേ പറയുന്നത്. അതുകൊണ്ട് അവഗതിയെക്കുറിച്ച് പറയുന്നിടത്തും അവിടെ എന്തുകൊണ്ട് ഉപാസനയെ സ്വീകരിച്ചുകൂടാ എന്നുവെച്ചാൽ ഇവരെല്ലാം പറയുന്ന പോലെ ഉപാസനയിലൂടെ അവഗതി അങ്ങനെ സ്വീകരിക്കും. ഏകവാക്യത ഒരു പൂർവക്ഷമാണ്. അതശ്ച ബ്രഹ്മവാക്യങ്ങൾ അവഗതി നിഷ്ഠമാണ് നിയോഗനിഷ്ഠമല്ല എന്നിവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. എന്നാലും ഒരു പൂർവക്ഷം ഏകനിയോഗ പ്രതീതേഹേ സർവത്ര ഏകനിയോഗ ഈ ഏകനിയോഗ പ്രതീതി എന്ന് പറയുന്നത് ഇനി അടുത്ത് മൂന്നാം പാദത്തിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഇപ്പം നമ്മൾ അവിടേക്ക് കിടക്കുന്നുണ്ട്. ഏകവാക്യത സർവത്ര ഉപാസനകളിൽ എന്ന് പറഞ്ഞാലോ അയുക്തം, അത് ശരിയല്ല. അഭ്യോഗമേ വീച ബ്രഹ്മവാക്യേഷു നിയോഗ സദ്ഭാവേ തദ്ദേകത്വം നിഷ്പ്രപഞ്ചോപദേശേഷു സപ്രപഞ്ചോപദേശേഷിച്ച അസിദ്ധം. ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളിലെല്ലാം എല്ലായിടത്തും നിയോഗത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏകവാക്യത്വം എല്ലായിടത്തും നിയോഗം ഉണ്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രപഞ്ചത്തെ ഉപദേശിക്കുന്നിടത്തും സപ്രപഞ്ചത്തെ രണ്ടും സപ്രപഞ്ചത്തെ ഉപദേശിക്കുക എന്ന് പറയുന്നത് ഉപാസനകൾക്കും മറ്റും വേണ്ടി, നിഷ്പ്രപഞ്ചത്തെ ഉപദേശിക്കുക എന്ന് പറയുന്നത് ജ്ഞേയമായ ബ്രഹ്മത്തെ തത്വത്തെ അറിയാൻ വേണ്ടി രണ്ടിടത്തും നിയോഗത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വിധിയെ സ്വീകരിച്ചു രണ്ടിടത്തും എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ഇങ്ങനെ എന്നുവെച്ചാൽ രണ്ടിടത്ത് ഉപാസനയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല, അങ്ങനെ ഒന്നുമില്ല, അത് അസിദ്ധമാണ്. എവിടെയാണോ ജ്ഞേയം അവിടെ ഉപാസനയെ സ്വീകരിക്കേണ്ട കാര്യമാണ്. ഉപാസന കൂടാതെ തന്നെ ജ്ഞേയമാണ് ബ്രഹ്മം എന്നാണ് പറയുന്നത്. ഈ രണ്ടിനെ യോജിപ്പിക്കുന്നവരെന്ത് ചെയ്യുന്നത്? അത് അറിയേണ്ടിടത്തും ഉപാസനയോടുകൂടെ വേണം, അതിലൂടെ അറിയാൻ കഴിയും എന്ന് പറയുന്നു. അതിന് ഭാഷകാരൻ നിഷേധിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ലെന്നാണ്. നമ്മൾ ബ്രഹ്മവാക്യേഷു നിയോഗ സദ്ഭാവേ അഭ്യുഗമ്യമാനെ ബ്രഹ്മവാക്യങ്ങളിൽ സർവത്ര നിയോഗത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തദ്ദേകത്വം എല്ലായിടത്തും ഏകമായ നിയോഗമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രപഞ്ചോപദേശേഷു സപ്രപഞ്ചോപദേശ ജ്ഞേയ ബ്രഹ്മത്തെ പറയുന്നിടത്തും ഉപാസ്യ ബ്രഹ്മത്തെ പറയുന്നിടത്തും രണ്ടിടത്തും നിയോഗം സിദ്ധമാകത്തില്ല. കൂടുതൽ ഇനി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. നഹി ശബ്ദാന്തരാദിഭി പ്രമാണേർ നിയോഗഭേദേ അവഗമ്യമാനെ സർവത്ര ഏകോ നിയോഗ ഇതി ശക്യം ആശ്രയിതം. പല ശ്രുതികളിലൂടെ പല ഉപാസനകളെക്കുറിച്ച് പറയുന്നു. അവിടെ ഏക നിയോഗത്തെ സ്വീകരിക്കുന്നത് സാധ്യമല്ല. അതുകൂടെ പറയുന്നു വേദ ഉപാസീത ഇങ്ങനെയൊക്കെ പല ശബ്ദങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ഒരു നിയോഗത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം നിർഗുണം സഗുണം എന്നുള്ള ഭേദമുണ്ട്. സഗുണത്തിൽ അവിടെ നിയോഗമുണ്ട്, നിർഗുണത്തിൽ അതില്ല. പ്രകടനഭേദം, സഗുണ ഉപാസനയെക്കുറിച്ച് പറയുന്ന പ്രകടനം വേറെ, നിർഗുണ ഉപാസനയെക്കുറിച്ച് പറയുന്ന പ്രകടനം വേറെ. മുക്തി അഭ്യുദയ ഫലഭേദം, നിർഗുണത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഫലം പറയുന്ന മുക്തിയാണ്, സഗുണത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഫലം പറയുന്നത് അഭ്യുദയമാണ്, ബ്രഹ്മലോകപ്രാപ്തി പോലെയുള്ള. അതുകൊണ്ട് നിർഗുണജ്ഞാനം സഗുണ ഉപാസന ഇത് രണ്ടായിട്ട് തന്നെ കാണും. ഇവിടെ ഭാഷകാരൻ അതാ പറയുന്നു, നിർഗുണം എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാനം, സഗുണം എന്ന് പറയുമ്പോൾ ഉപാസന. ഇവിടെ എങ്ങനെ രണ്ടിടത്തും ഒരേ വിധി വരുന്നത്? ഭേദമുണ്ട് എന്നാണ്. അപ്പൊ നിയോഗ ഭേദമുണ്ട്. നിർഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജ്ഞേയമായി ഗ്രഹിക്കുക, സഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസ്യമായി ഗ്രഹിക്കുക. ഇതാണ് ഭാഷ്യകാരൻ വേദവാക്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് വ്യക്തമായിട്ട് ഈ പ്രകരണത്തിൽ. നിർഗുണത്തെ എവിടെ ബോധിപ്പിക്കുന്നുണ്ടോ അവിടെയെല്ലാം ജ്ഞേയമാണ്. വിദ്യാരണ്യസ്വാമി പറയുന്നത് എന്താണ്? നിർഗുണം ജ്ഞേയം തന്നെയാണ്, അതിന് വിദ്യാരണ്യസ്വാമിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവനതിന് പറ്റുന്നില്ലെങ്കിൽ അതാ പറയുന്നു. അത് അധികാരിയുടെ ഭേദമനുസരിച്ചാ പറയുന്നു. നിർഗുണം ന്യായം എന്ന് തന്നെയാ പറയുന്നു. ന്യായമായിട്ടെന്താ കഥ? അതിനെ അവന് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്നേ പറയുന്നുള്ളൂ. അല്ല, നിർഗുണ ഉപാസ്യം എന്ന് പറയുന്നില്ല. പിന്നെ അവൻ ചെയ്യേണ്ട എന്താണ്? ഉപാസിക്കുക. അത് ഏർപ്പാട് ശരിയല്ല. അതുകൊണ്ടാണ് അതിനെ ആദ്യം തന്നെ ഉദാഹരണം പറഞ്ഞത്, സമ്പാദിഭ്രമം നിസമ്പാദിഭ്രമം. സമ്പാദിഭ്രമത്തിൽ ചിലപ്പോൾ സംഗതി ഒത്ത് വരുന്നുണ്ട്, ഫലം കിട്ടുന്നുണ്ട്, അതുപോലെ എന്ന് പറയുന്നില്ലേ. അതുപോലെ ഉപാസനയിന് സംഭവിക്കാം. ജ്ഞാനത്തെ പറയുന്നു, ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഭ്രമം എന്ന് പറയുന്നത് സമ്പാദിയാകാം, വിസമ്പാദിയാകാം, വിഫലവുമാകാം. വിഫലമായി കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ അതിനെ, അതുകൊണ്ടാണ് പറഞ്ഞ കാകതാലിയൻ ന്യായം എന്ന് പറഞ്ഞു. സമ്പാദിഭ്രമം കാണുന്നുണ്ട്, അതുപോലെ ഇവിടെ ഉപാസിക്കുക. സമ്പാദിഭ്രമം ഉണ്ടാകുന്നത്, സമ്പാദിഭ്രമം എങ്ങനെയാണോ ഫലത്തെ കൊടുക്കുന്നത്, അതുപോലെ ഇവിടെയും ഫലത്തെ കൊടുക്കാം എന്നാ പറയുന്നു. ഫലമുണ്ടാകാം. അതെല്ലാം പിന്നെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവന്റെ ഉപാസനയുടെ ശക്തി അനുസരിച്ചിരിക്കും. ഇതൊന്നും ലോകത്തെവിടെ ആര് കാണാന? ഇതിവിടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? അപ്പൊ ഇങ്ങനൊരു കല്പനയ്ക്ക് എന്താ അടിസ്ഥാനം? പ്രമാണം ശ്രുതി പറഞ്ഞിരിക്കുന്നു, പരാഞ്ജിഖാനി ബദ്ന സ്വയംഭൂ തസ്മാത് പരാങ് പശ്യുന്ന കസ്തിധീര പ്രത്യേകാത്മാനം ഐഷത് എന്നൊക്കെ പറയുന്നിടത്ത് ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച് ആന്തരികമായി അങ്ങനെ ചെയ്യുന്നവൻ ഇതിനെ കാണുന്നു എന്ന് പറയും. ഇത്തരം പ്രമാണങ്ങളെ ആശ്രയിച്ച് ധ്യാനയോഗാതിഗമ്യം എന്ന് ശ്രുതി പറയുന്നു. ധ്യാനത്തിൽ ധ്യാനയോഗത്തിലൂടെ പ്രാപിക്കുന്നു എന്നും മറ്റ്. അത് ജ്ഞാനത്തിന് ഉപയോഗിക്കാം. ഇത് വ്യക്തമായിട്ട് ധ്യാനയോഗം എന്ന് പറയുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് എവിടെയാണോ വ്യക്തമായി നിർദ്ദേശിക്കുന്നത് അത്തരം സ്ഥലങ്ങളിൽ യോഗത്തെക്കുറിച്ചാണ് പറയുന്നു. അപ്പോൾ യോഗത്തെ അങ്ങ് നിഷേധിക്കാൻ പറ്റും. യോഗി അദ്വൈതത്തെ പറയുന്നില്ലെങ്കിലും യോഗിയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് നിഷേധിക്കാൻ പറ്റത്തില്ല. ഭാഷകാരൻ ഒരിടത്തും നിഷേധിച്ചിട്ടില്ല. യോഗത്തെ നിഷേധിച്ചപ്പോഴും അവനും നിഷേധിക്കുന്നില്ല. അവരുടെ സാധനങ്ങളെയും നിഷേധിച്ചിട്ടില്ല. അപ്പൊ ലോകത്തിൽ കണ്ടിട്ടല്ല ഇതെല്ലാം പറയുന്നത്, പ്രമാണത്തെ അനുസരിച്ചിട്ടാണ്. ഇനി ആരെങ്കിലും ഒരാള് അങ്ങനെ ഇരിക്കുകയാണ്, കണ്ണടച്ചിരിക്കുകയാണ്, അവിടെ എന്താ സംഭവിച്ചത്, എന്തെങ്കിലും അസുഖമാണോ യോഗമാണോ എന്നൊക്കെ ആർക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അതുകൊണ്ടൊരു ഭാഷകാരൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും പറയുന്ന എന്താണ്, പണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് കേട്ടിട്ടുണ്ട് എന്നേ പറയത്തുള്ളൂ. അല്ലാതെ വർത്തമാനകാലത്ത് എന്തെങ്കിലും സംഭവിക്കുന്നെന്ന് ഭാഷകാരനും പറയുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ പുരാണങ്ങളിൽ നിന്ന് ജടഭരതന്റെയോ വാമദേവന്റെയോ ഒക്കെ ഉദാഹരണങ്ങളല്ലേ എടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരാൾ അങ്ങനെ ഭാഷകാരൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പൂർവ്വകാലത്തെക്കുറിച്ചേ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരാളെ അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അത് തീരുമാനിക്കാൻ പറ്റില്ല എങ്ങനെയാണ്, പ്രയാസമാണ്. ഈ പറയുന്ന എല്ലാ അസുഖം കൊണ്ടും വരാം. നമ്മുടെ എന്നെച്ചിലൊക്കെ എത്ര അവധൂതന്മാർ നടക്കുന്നു അല്ലേ, ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം യോഗ സിദ്ധികളാണെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വണ്ടി നിർത്തി നമസ്കരിക്കേണ്ടി വരും അല്ലേ. അപ്പം അത് പ്രാമാണികമായി തീരുമാനിക്കാൻ പറ്റത്തില്ല അതൊന്നും. അതുകൊണ്ടാണ് ഭാഷകാരൻ ഒരു സ്ഥലത്തും പറയുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും അണിമാതി ഐശ്വര്യങ്ങളെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ എന്തിനെക്കുറിച്ച് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേസമയം ജ്ഞാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറയും, അതെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ് എന്ന് പറയും. കാരണം അതിനകത്ത് ഇങ്ങനെയുള്ള ജഡില്ലതകളൊന്നുമില്ല. അപരോക്ഷത്വ പ്രത്യേകാത്മ പ്രസിദ്ധേഹി, അത് സർവ അപരോക്ഷമാണെന്നാണ് പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ. അതിൽ പ്രത്യേകിച്ച് ഒരു അവധൂതന്റെ കാര്യമൊന്നും പറയുന്നില്ല. രണ്ടിനെ രണ്ടായിട്ട് തന്നെ കാണുന്നു.